മാഞ്ഞു പോയി വാനിലമ്പിളി തേങ്ങി നിന്നു പോയി ഒളിയിൽ അതൊരു താരകം കൂപമോ പോകൽ നീറും തോഴനെ ഏകനാക്കിയോ കേഴും നെഞ്ചതിൽ കനൽ കൂട്ടി നീ പോകയോ സത്യമാണെന്ന് നീയോദിയോ ആഴക്കടൽ പോലെ സ്നേഹിച്ചതല്ലേ ഇന്നിവൾ തീരെ പോലെ അകലുന്നതെന്തേ മുഖപടം അകറ്റു നീ ഇരുൾ നീക്കിവാ വെണ്ണിലാവേ മരുഭൂവിൽ ഞാൻ ദാഹാർദ്രനാണ്.